കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ജിഹ്വാമൂലിയും ഉപത്മാനിയും വരുന്നതും അതുപോലെ തന്നെ വിസർഗം വരുന്നു. അതിനുവേണ്ടിയിട്ട് കുപ്പൂഹോ കപ്പൂച്ച സൂത്രമാണ് പഠിച്ചത്. ഈ കുപ്പൂഹോ സൂത്രം സപ്തമി ദിവനമാണ്. കവർഗ കവർഗങ്ങൾ പരമിരിക്കുമ്പോൾ അവിടെ ഒരു വിസർഗമുണ്ട്, കുപ്പൂഹു. ഈ വിസർഗം എന്ന് പറയുന്നത് വികല്പമായിട്ട് ലോപിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ചില പുസ്തകങ്ങളിൽ ആ വിസർഗം കാണത്തില്ല. വിസർഗമില്ലാതിരിക്കുന്നതാണ് ശരിയായ രൂപം. കുപ്പൂഹോ കപ്പൂച്ച എന്ന് പറഞ്ഞാൽ മതി, കുപ്പൂഹോ എന്ന് പറയേണ്ട കാര്യമുണ്ട്. പക്ഷെ ഇവിടെ ഈ പുസ്തകത്തിൽ അങ്ങനെ വിസർഗത്തോടുകൂടിയാ കൊടുത്തിരിക്കുന്നു. അത് ഖർപരേശരി വാ വിസർഗലോപോ വക്തവ്യ എന്നുള്ള വാർത്തകം ഇവിടെ വരുന്നതല്ല, നമ്മൾ പഠിക്കുന്നുമല്ല, അപൂർവമായി വരുന്ന ഒരു വാർത്തകമാണ്. ആ വാർത്തകം അനുസരിച്ചിട്ട് ഈ സൂത്രത്തിലെ വിസർഗം ലോപിച്ചു പോയാൽ പിന്നെ വരുന്ന എങ്ങനെയാണ്? കുപ്പോ കപ്പോ ചാന്നാരി. അത് നമ്മളിപ്പോ അറിയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളിത് വായിക്കുമ്പോ കുപ്പോഹോ എന്ന് പറയണമെന്നില്ല, കുപ്പോ കപ്പോച്ച എന്ന് പറയുന്നതാണ് എന്റെ ശരിയായ രൂപം. ഇങ്ങനെ പറഞ്ഞാൽ തെറ്റല്ല, കാരണം വികല്പമായ സൂത്രങ്ങളിൽ അങ്ങനെയും പറയാം. പിന്നെ ആ സൂത്രത്തിൽ കപ്പോ എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ ആ കായും പായും എന്ന് പറയുന്നത് ഹകാരാദി ഷകാര ഉച്ചാരണാർത്ഥമെന്ന് പറയുന്നത് ഇവിടെ ഉച്ചാരണത്തിന് വേണ്ടി വച്ചിരിക്കുകയാണ്. അതിന് യാതൊരു പ്രാധാന്യമില്ല. സൂത്രകാരൻ ഉദ്ദേശിച്ചത് ജിഹ്വാമൂലിയും ഉപത്മാനിയും എന്ന് പറയുക എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് ജിഹ്വാമൂലിയും ഉപത്മാനിയും എന്ന് സൂത്രത്തിൽ എഴുതി കഴിഞ്ഞാൽ സൂത്രം വലുതാവും. മാത്രാലാഭ പുത്രലാഭ അതാണല്ലോ വൈയാകരണന്മാരുടെ മനസ്സിലിരിപ്പ്. അതുകൊണ്ട് കായും പായും ഉച്ചാരണത്തിന് വേണ്ടി വെച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കപ്പവും ഉച്ചരിക്കും. അതിൻ്റെ അർത്ഥം കായയുടെ മുമ്പിൽ ജിഹ്വാമൂലിയും പായയുടെ മുമ്പിൽ വിസർജനിയും ഉണ്ടെന്നാണ്. പിന്നെ വരുന്നത് അതുകൊണ്ടെന്താണ്? നമ്മൾ ഇതിൻ്റെ വൃത്തി വായിക്കുമ്പോൾ കവർഗേ പവർഗേച്ച കവർഗവും പവർഗവും പരമിരിക്കെ കുപ്പു എന്നുള്ളതിൻ്റെ അർത്ഥമാണത്. പുഷ്ച പുഷ്ച കുപ്പു തയോഹോ കൂവും പൂവും കവർഗവും പവർഗവും പരമിരിക്കെ എന്ന് വരും. വിസർഗസ്യ കപ്പൂ സ്തഹ എന്നുള്ളത് നമ്മൾ വായിക്കേണ്ടത് ജിഹ്വാമൂലിയ ഉപത്മാനിയു സ്തഹ എന്നാണ്. വൃത്തിയിൽ കപ്പൂന്നല്ല. എന്തുകൊണ്ട്? ചില പുസ്തകങ്ങളിലൊക്കെ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. കവർഗ പവർഗേജ വിസർഗസ്യ ജിഹ്വാമൂല്യ ഉപത്മാനിയു സ്തഹ. ഈ കായും പായും സൂത്രത്തിൽ വന്നിരിക്കുന്നതാണ് കാപ്പ. അത് വെറുതെ ഉച്ചാരണത്തിന് വേണ്ടി വെച്ചതാണ് സൂത്രം ചെറുതാക്കാൻ. അതിൻ്റെ അർത്ഥമാണ് വൃത്തി എന്ന് പറയുന്നത്. അവിടെ ഈ മാത്രാലാഭമൊന്നും നോക്കേണ്ട കാര്യമില്ല. വൃത്തി നമ്മൾ വായിക്കുമ്പോൾ കവർഗേ പവർഗേച്ച വിസർഗസ്യ ജിഹ്വാമൂലി ഉപത്മാനിയു സ്തഹ എന്ന് തന്നെ വായിക്കണം. അങ്ങനെ തന്നെയാണ് അത് പഠിക്കേണ്ടത്. പിന്നെ സൂത്രത്തിൽ വരുന്ന പദമാണ് ച. ഇവിടെ വൃത്തിയിൽ എഴുതി ചാ വിസർഗ. ചാ കൊണ്ട് വിസർഗം ത്തെ ഗ്രഹിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് നമ്മൾ പറഞ്ഞു വിസർഗം വരുമെന്ന് എന്ന് പറഞ്ഞാൽ എന്താണോ ഈ ച എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ചാ വിസർഗ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം. ഇതിന്റെ പൂർവ്വ ഒരു സൂത്രമുണ്ട്, സർവരേ വിസർജനീയ. ആ സൂത്രത്തിൽ നിന്ന് ച ശബ്ദം കൊണ്ട് വിസർഗത്തെ ഇങ്ങോട്ട് പിടിച്ചെടുക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. പൂർവത്തിലെ വിസർഗത്തെ അതാണ് ചാദ് വിസർഗ എന്ന് വെച്ച അർത്ഥം. പൂർവ സൂത്രത്തിൽ നിന്നും ഈ ചകാര കൂടെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ വിസർഗത്തെ ഇങ്ങോട്ട് എടുക്കുക, അനുകർഷിക്കുക എന്ന് പറയും. വിസർഗ അനുകർഷണാർത്ഥ ചകാര, വിസർഗത്തെ അനുകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൂത്രത്തിൽ ച ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത് ചാദ് വിസർഗ. അതുകൊണ്ടെന്താ പ്രയോജനം? ഇവിടെ രണ്ട് വിധി സൂത്രത്തിൽ കിട്ടും. പൂർവത്തിൽ നിന്ന് വിസർഗത്തെ വലിച്ചെടുത്തതുകൊണ്ട് വെറുതെ വലിച്ചെടുക്കില്ലല്ലോ, അതൊരു വിധിയായി. പിന്നെ നേരിട്ടുള്ള വിധിയായി ജിഹ്വാമുനിയ ഉപത്മാനീയ. അത് സൂത്രത്തെ സംബന്ധിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഈ പറഞ്ഞ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന്റെ പ്രയോജനം പറഞ്ഞു. ഇവിടെ ഇങ്ങനെ വലിച്ചെടുത്ത് വിധിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്തുവരും? അല്ലെങ്കിൽ പിന്നുള്ള ഒരു വഴിയെന്ന് പറയുന്നത് വികല്പമാക്കുക. വികല്പമാക്കിക്കഴിഞ്ഞാൽ ജിഹ്വാമോനയും ഉപത്മാനിയും വരാതിരിക്കുമ്പോൾ, വരാത്ത പക്ഷം പിന്നെ ഏത് സൂത്രമാണ്? വിസർജനീയ സാവരും, വിസർഗത്തിന് സാവരും. പക്ഷെ അങ്ങനെ ഒരു രൂപം വരാൻ പാടില്ല. പിന്നെ ഇതിന് മനസ്സിലാക്കേണ്ട കാര്യം പ്രത്യേകിച്ചും, നമ്മൾ സംജ്ഞാ പ്രകടനത്തിൽ പഠിച്ച എന്താണ്, ഭാഭ്യാം പ്രാഗ് അർദ്ധവിസർഗസദൃശ ജിഹ്വാമുനിയ ഉപത്മാനിയ, അങ്ങനെ അവിടെ പിരിച്ച് നമ്മൾ പഠിച്ചു. ജിഹ്വാമുനിയവും ഉപത്മാനിയവും എന്നും പറയുന്ന ഈ രണ്ട് ഉച്ചാരണങ്ങൾ, ഇത് ശരിക്കും രണ്ട് ഉച്ചാരണമാണ് രണ്ടും പറയുന്നു. അതിനൊരു ലിപിയിലൂടെ കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഈ രണ്ട് ഉച്ചാരണങ്ങളും ഈ രണ്ടക്ഷരങ്ങളുടെ മുമ്പിൽ മാത്രമേ വരത്തുള്ളൂ. കവർഗത്തിലെ കായുടെയും ഖായുടെയും പായുടെയും ഭായുടെയും മുമ്പിൽ മാത്രമേ വരത്തുള്ളൂ, വേറെടുത്തും ഇത് വരത്തില്ല. പക്ഷെ ഇവിടെ സൂത്രത്തിൽ നിന്ന് പറഞ്ഞു കു പോഹോ കൂ കൂ എന്ന് പറഞ്ഞു, കവർഗവും പവർഗവും എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ മുമ്പ് പഠിച്ച നിയമം നമ്മൾ മനസ്സിൽ വയ്ക്കണം. ബാക്കിയുള്ള അക്ഷരങ്ങൾ ഇവിടെ പരിഗണിക്കണ്ട, രണ്ടക്ഷരത്തെ മാത്രം. ഏതൊക്കെയാണ്? കായും ഖായും പായും ഭാവും, മൊത്തം നാല്. എന്നുവെച്ചാൽ ബാക്കി ഇവിടെ പൂ പൂ കവർഗവും പവർഗവും എന്ന് പറഞ്ഞെങ്കിലും ബാക്കിയുള്ള അത് പരത്തിലിരിക്കുമ്പോൾ ഈ കാര്യം സംഭവിക്കത്തില്ല. അതൊന്ന്. മറ്റൊന്ന്, നമ്മളിപ്പോ പഠിക്കുന്നത് ഖരുപരമിരിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്, വ്യഞ്ജനത്തിന് വരുന്ന മാറ്റങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. അതായത് നമ്മൾ ഈ അക്ഷര സമാമനായത്തെ നമ്മൾ രണ്ടായി തിരിച്ചിരിക്കുകയാണ്. ഒന്ന് അശ് മറ്റൊന്ന് ഖരു എന്ന് പറയുമ്പോൾ എല്ലാ അക്ഷരങ്ങളും വരും. അശ്ശിൽ ഐവുണ് മുതൽ ജപകട ദശ് വരെ ശേഷിക്കുന്നതാണ് ഖരു. ഈ അശ്ശും ഖരും പഠിച്ചു കഴിഞ്ഞാൽ മൊത്തം അക്ഷരങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതൊന്നും മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ രീതി നമ്മൾ പഠിക്കുന്നത്. ഇപ്പം ഖരു പരമിരിക്കുന്നതാണ് നമ്മൾ പഠിക്കുക. ഖരു പരമിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പൂർവർണ്ണത്തിന് അതും എവിടെ? രേഖത്തിന് വിസർഗം വന്ന് ആ വിസർഗത്തിന് പിന്നെ എന്തൊക്കെ സംഭവിക്കുന്നു? അതേ നമ്മൾ പഠിക്കുന്നുള്ളൂ, മറ്റൊരിടത്ത് നമ്മൾ പോകുന്നില്ല. പഠിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇപ്പൊ പഠിപ്പിക്കുന്ന വഴിക്ക് തന്നെ ചിന്തിക്കണം. നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിയുണ്ടെങ്കിൽ അതിനെ ഒരു തുണിയിലെങ്ങാനും കെട്ടി എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് വയ്ക്കണം, ഇപ്പൊ എടുത്ത് ഉപയോഗിച്ച് കളയരുത്, പാഴായിപ്പോ. അപ്പോ ആ വഴിക്ക് തന്നെ ചിന്തിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. അപ്പോൾ സകാരം അല്ലെങ്കിൽ രേഖത്തിന് വിസർഗം വന്ന് അങ്ങനെ വന്നതിന് ശേഷം കരുപരത്തി വരുമ്പോൾ അത്രയും മാത്രം. അപ്പോൾ അവിടെ വരുമ്പോൾ ആ കരിൽ നോക്കുക, കരിൽ ഈ രണ്ടക്ഷരേ വരത്തുള്ളൂ, കാഖ പാഭ, മറ്റൊന്നും വരത്തില്ല. അവിടെയാണ് വിസർഗത്തിന് ജുഹാമുനി പത്മാനിയും വന്നത്. അപ്പോൾ അവിടെ നിന്ന് ചിന്തിച്ചുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് പൂർണ്ണമായും മനസ്സിലാക്കിയിട്ട് വേണം പിന്നെ ഇനി അടുത്ത സ്റ്റെപ്പിൽ പോകാൻ. അങ്ങനെ അശ്വ വരുമ്പോൾ അങ്ങനെ വരും, അവിടെ പൂർവ്വത്തിൽ ഏതൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ആവശ്യമുള്ളതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക, ബുദ്ധിയെ പാഴാക്കി കളയരുത്. അത് കിട്ടാൻ വളരെ പ്രയാസമുള്ള സാധനമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്തോസ്വനോശ പഠിച്ചു, അവിടെ നമ്മൾ എന്താ പഠിച്ചത്? സകാരത്തിന്റെ പരത്തിൽ ചകാരം വരുമ്പോ, സകാരത്തിന്റെ പരത്തിൽ ചകാരം വരുമ്പോ സ്വത്വം വരുന്നത്, രണ്ടേ പഠിച്ചുള്ളൂ. ബാക്കി ഒരുപാട് അവിടെ കിടപ്പുണ്ട്. ഈ സ്വാമി എന്താ ഇത്രയും കഞ്ചൂസ് ആകുന്നു, ബാക്കിയുടെ അങ്ങ് പറഞ്ഞെങ്കിൽ ജോലി കഴിഞ്ഞാലേ എന്ന് വിചാരിക്കും ചിലർ. ശരിയാകത്തില്ല. നമ്മൾ എന്താണ് നമ്മുടെ ആവശ്യത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാവൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും കാലം പഠിച്ചതുപോലെ ആയിരിക്കും, പിന്നെ എന്നെ കുറ്റം പറയരുത്. എന്നുവെച്ചാൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഓരോ സ്ഥലത്തും നമ്മുടെ ആവശ്യമുള്ളതനുസരിച്ച് മാത്രമേ പോകാവൂ. ബാക്കിയുള്ള ഉദാഹരണങ്ങൾ എന്തുകൊണ്ട് പോയില്ല എന്നൊന്നും തൽക്കാലം ചിന്തിച്ച് ബുദ്ധിമുട്ടരുത്. കാരണം അതേ അവിടെ കഴിയും, അതിനപ്പുറം പോകാൻ പറ്റില്ല. കരുപരവിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നോ അതേ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാര്യം പിടികിട്ടാതെ വരും. അല്ലെങ്കിൽ എല്ലാം പഠിച്ചവരായിരിക്കണം, അവരിവിടെ വന്നിരിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് പഠിക്കുന്നതിനുള്ള ഒരു അച്ചടക്കം പാലിച്ചു വേണം മുമ്പോട്ട് പോകാൻ. ചിലർക്ക് ഇത്തിരി സ്പീഡ് കൂടുതലാണ്, അവര് കടന്ന് ചിന്തിക്കുന്നുണ്ട്, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല. ഇവിടെ വേറെയൊക്കെ ഒരുപാട് എഴുതിയിരിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ ഞങ്ങളെ എന്താ പഠിപ്പിക്കാത്തതെന്നൊക്കെ ചിന്തിക്കും. അങ്ങോട്ട് ദയവ് ചെയ്ത് കടന്നു പോകരുതെന്നുള്ള ഒരു അപേക്ഷയുണ്ട്. അപ്പം നമ്മളിപ്പോ കരു എടുക്കുക, കരു എന്ന് പറയുന്നു. കരു ഇതില് കാഖ വരുന്നു പിടിച്ചു, താഥ വരുന്നു പിടിച്ചു, അതാണ് ആദ്യം പിടിച്ചത്. പാഭ ചാച്ച, ഇനി അത് ശേഷിക്കുന്നു രണ്ടെണ്ണം. ടാഠ പിന്നെ ശാഷാസ, ഇനി അതാണ് ശേഷിക്കുന്നത്. ഇനി ട വരുന്ന് നോക്കുക, ടാക്കും ടാക്കും അധികം ഉദാഹരണം കിട്ടത്തില്ല. പിന്നെ ഇങ്ങനെ പുസ്തകങ്ങളിലൊക്കെ ഓരോരോ ഉദാഹരണങ്ങൾ കൃത്രിമമായിട്ടുണ്ടാക്കിയൊക്കെ കാണിക്കും. വാസ്തവത്തിൽ അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് കരു കരു ഇപ്പൊ കാഖ ഇതിനൊക്കെ പ്രധാനമായി ഇത് തന്നെ ഉദാഹരണം കിട്ടുന്നതിന് കാരണം, ഈ ധാതുക്കളെന്ന് പറയുന്നത് ഇത്തരം അക്ഷരങ്ങളിൽ തുടങ്ങുന്ന ധാതുക്കളാണ് കൂടുതലുള്ളത്. നമ്മൾ പ്രത്യേകിച്ചും പദാന്തത്തിൽ വരുന്ന സന്ധികളാണ് പഠിക്കുന്നത്. ഇപ്പോ നമ്മൾ വിട്ടുകഴിഞ്ഞ ഒന്ന് ഉണ്ട്, താഥ ധ എന്ന് പറയുന്നു. ധായിൽ തുടങ്ങുന്ന ധാതുക്കൾ ധാതുപാഠത്തിൽ വളരെ കുറവാണ്, അതുകൊണ്ട് അതിൽ തുടങ്ങുന്ന ഒരു പദം കിട്ടാനും പ്രയാസമാണ്. പിന്നെ അതൊക്കെ വരുന്നത് പദമധ്യസന്ധികളിലൊക്കെ ചിലയിടത്ത് വരും. പിന്നെ നിർബന്ധമാണ്, എന്തായാലും പാണിനി ഇങ്ങനെ പറഞ്ഞിരിക്കുകയല്ലേ, അതുകൊണ്ട് അതിനൊരു ഉദാഹരണം കാണിച്ചുകൂടെ എന്നുള്ള വിചാരത്തോടുകൂടിയാണ് വ്യാഖ്യാനങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളുടെ എടുത്തു കാണിക്കുന്നത്. ഇത് പ്രയോജനമില്ല. പിന്നെ അങ്ങനെ ഒരു ഉദാഹരണം കൂടെ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും എനിക്കറിവില്ല, ഈ സമയത്ത് എനിക്കറിവില്ല എന്ന് വിചാരിക്കുന്നു, വലിയ ദോഷം ചെയ്യും. ബാക്കിയുള്ള സമയത്ത് കുഴപ്പമില്ല, വ്യാകരണം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വേണമെങ്കിൽ അതിനൊരു ഉദാഹരണം പറയാം. ഏതിനും ഉദാഹരണം പറയാം. നിങ്ങളുടെ ഏതാണ് ഭൈമി വ്യാഖ്യാനത്തിനും മറ്റും എല്ലാത്തിനും കൃത്രിമമായി ഓരോ ഉദാഹരണങ്ങൾ ഉണ്ടാക്കി പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ താക്ക് ഉദാഹരണം പറയും. എന്താണ് ഗുരുസ്ഥരത്തി ധാക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. എന്താണ് പാലസ്തുടതി എന്നെഴുതി വെറുതെ എന്റെ പാണ്ഡിത്യത്തെ ഒന്ന് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പില്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതെവിടെ കൊണ്ടുപോയി പ്രദർശിപ്പിക്കുകയാണ്. ബാലസ്ഫുടതി തായല്ല ധ. ഇനി വയസ്സുകാലത്തൊരവസരം കിട്ടുമെന്ന് തോന്നുന്നില്ല. ടായല്ല ഡ. ടായല്ല ഡ. അതായത് ധുട സംവരണെ മറയ്ക്കുക പൊതിയ എന്ന് പറയുന്ന ഒരു ധാതുകൊണ്ട്. പക്ഷേ ഇത് വളരെ അപൂർവമായി പ്രയോഗിക്കാറുള്ളൂ. അങ്ങനെ ഒരു ഉദാഹരണം വേണം. എന്തിനാത് വിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പ് വന്നതുപോലെയാണ് പ്രക്രിയകൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. ബാലഹ ധുടതി ബാലസ് ധുടതി എന്ന് പറയും. പ്രക്രിയ നിങ്ങൾക്കറിയാം. ബാലഹ ധുടതി ബാലസ് ധുടതി ബാലര് ധുടതി ബാലസ് ധുടതി. ഉപയോഗമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പ്രയോഗിക്കാറില്ല. ഇതുപോലെ ഏതിനും ഉദാഹരണം നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കറിയാവുന്നതുകൊണ്ട് അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. മറയ്ക്കുക നടന്നും ബാലൻ പൊതിയുന്നു മറയ്ക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥം വരും. ഇനി അത് അവിടെ ഇരിക്കട്ടെ. സാന്ദർഭ്യമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി വരുന്നത് ഏതാണ്? ടായും ഠായും ടാ ഠ. അതിനും അധികം ഉദാഹരണം കിട്ടത്തില്ല. എന്നാലും ഇത് തന്നെ എടുത്തോട്ടെ. എളുപ്പമുണ്ടല്ലോ, എഴുതുന്ന എളുപ്പമായിരുന്നു. ബാലസ് ബാലഷ്ഠീകതേ ബാലഷ്ഠീകതേ അതല്ല ടാട്ട ഷ്ടീകത്തെ ടീകൃഗതു എന്ന് പറയുന്നൊരു ധാതുപാട് സഞ്ചരിക്കുക എന്നുള്ള അർത്ഥം. ബാലൻ സഞ്ചരിക്കുന്നു. ഇതും അധികം ഉപയോഗിക്കുന്നതല്ല. നമ്മളെങ്ങനെ പിരിക്കും? ബാലഷ്ടീകത്തെ ബാലഹ ടീകത്തെ ബാലഷ്ടീകത എന്നാണ് എഴുതിയത്. തന്നെ എന്താ പിന്നെ മാറ്റിയത്? സായല്ല, നേരത്തെ എഴുതി ബാലഷ്ടീകത. വീണ്ടും അതിന് എന്തിനാ തിരുത്താൻ പോയത്? എനിക്ക് തെറ്റിയെന്ന് വിചാരിച്ചോ? ബാലഷ്ടീകത അല്ല, എനിക്കും തെറ്റിയില്ല, നിങ്ങൾക്കും തെറ്റിയില്ല. ശരി തന്നെ. ബാലഹ ടീകത്തെ ഇനി പഴയതുപോലെ ഇനി പിന്നിലേക്ക് പോവുക. ബാലസ് ടീകത്തെ സജുഷോരുഹു ബാലര് ടീകത്തെ വിസർജനീയസി സഹ ബാലസ് ടീകത്തെ ഇവിടെ നോക്കുക. സകാരത്തിന് ശേഷം ടകാരം വന്നു. അപ്പോ കണ്ണടച്ചോണ്ട് നമ്മൾ പറഞ്ഞോളൂ. എന്താണ് സകാരത്തിന് ശേഷം ഷകാര ടവർഗങ്ങൾ വന്നാൽ സകാരത്തിന് ഷകാരം വരും. ബാലഷ്ഠീകത്തെ. അതടുത്ത സൂത്രം നോക്കുക. സസജുഷോരു അല്ല, അവിടെ അല്ലല്ലോ, നിങ്ങളുടെ പുസ്തകത്തിൽ സ്തോസ്റ്റുനസ്റ്റു കഴിഞ്ഞു. സ്തോസ്റ്റുനസ്റ്റു കഴിഞ്ഞിട്ട് നോക്കുക. ഷ്ടുനാഷ്ടുഹു ഷ്ടുനാഷ്ടുഹു സ്തോഹോ ഷ്ടുനായോഗേ ഷ്ടുഹു സ്യാത് രാമശ്രേഷ്ഠ രാമഷ്ടീകത പേഷ്ഠാ തഷ്ടീക ചക്രൻഠോകസി. ഇപ്പോ നിങ്ങൾ സൂത്രവും വൃത്തിയും പഠിക്കുമ്പോൾ ഇവിടെ എന്തെഴുതിയിരിക്കുന്നോ അത് മുഴുവൻ പഠിച്ചോളൂ. ഉദാഹരണങ്ങൾ ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നില്ല. അതിന് കാരണമുണ്ട്. കാരണം ഇവിടെ വരുന്ന പല ഉദാഹരണങ്ങളും പദമധ്യസന്ധികളായിരിക്കും. അന്ന് നമുക്ക് പിരിക്കാനും അവിടെ പല വേറെ പല സൂത്രങ്ങളും വരും. അതെല്ലാം അറിഞ്ഞിരുന്നാലേ അത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മളെല്ലായിടത്തും ഇതുവരെ പഠിച്ചെടുത്ത് എല്ലായിടത്തും നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് ഉദാഹരണങ്ങൾ എടുക്കാത്ത കാരണം നമ്മൾ പദാന്തസന്ധികളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് അവിടെ പിരിക്കാൻ പറ്റുന്നത് വായിക്കുമ്പോൾ. ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പൊ പിന്നെ ഇതിവിടെ എന്തെന്ന് എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സംസ്കൃതം പഠിച്ചവർക്ക് വേണ്ടിയുള്ളതാണ് ഉദാഹരണം, ഭാഷാജ്ഞാനമുള്ളവർക്ക്. അപ്പൊ അവർക്ക് ഇവിടെ ഇപ്പൊ പദമധ്യത്തിൽ കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് അറിയാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്ത് നമ്മൾ പഠിച്ചിട്ടില്ല, തുടങ്ങുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് ക്ലിഷ്ടതയുണ്ടാകും. അതുകൊണ്ടാണ് മറ്റ് സൂത്രങ്ങൾ കടന്നു വരാത്ത ഉദാഹരണങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അപ്പോ ഇതെന്താ പറയുന്നത്? ഇപ്പൊ സ്തോഹോ സ്റ്റുനാശുഹു എന്നുള്ള സ്തോഹം അങ്ങ് വിട്ടുകളഞ്ഞാൽ എന്തിരിക്കും? സ്റ്റുനാശുഹു. അതുപോലെയാണ് ഇവിടെയും പറയുന്നത് ഷ്ടുനാഷ്ടുഹു. ബാക്കിയെല്ലാം അതുപോലെ തന്നെ അവിടെ നിന്ന് സ്തോഹം എന്നുള്ളതിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അത് 40 ഇത് 41 വരാൻ എളുപ്പമാണ്. ഇതൊക്കെ ത്രിപാദിയിലെ സൂത്രങ്ങളാണ്. സ്തോഹ വന്നുകൊണ്ടാണ് പുരത്തിൽ എഴുതിയ സ്തോഹോ എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? മേളത്തെ അർത്ഥത്തെ എടുത്തോണം. ഇവിടെ സ്തോഹസ്നാശൂല സകാര തവർഗയോഹോ അതവിടെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പിന്നെ പ്രത്യേകിച്ച് അത് പറയാത്തത്, സ്തോഹോ എന്ന് പറഞ്ഞത്. അത് സ്ഥാനിയാണ് എന്നുവെച്ചാൽ ഷഷ്ടിയാണ്. സീച തുച്ച എന്ന് വിഗ്രഹിക്കും. സ്തോഹോ സ്തു ഷഷ്ടി വിവനത്തിൽ തയോ സ്തോഹോ സകാർ തവർഗ്യോഹോ ഷഷ്ടി വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം അതാണ് സ്ഥാനി. അതിനാണ് ഇവിടെ ആദേശം വരുന്നത്. അവിടെ സ്റ്റുന എന്ന് പറഞ്ഞു തൃതീയിൽ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഷ്ടുന എന്ന് പറഞ്ഞാൽ ഇവിടെ യോഗം വരേണ്ടത് ഷകാര ടവർഗങ്ങളുമായിട്ടാണ്. സ്ഥാനിക്ക് വ്യത്യാസം ഇല്ല. യോഗം വരിക എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക. ഇപ്പൊ സകാര തവർഗങ്ങൾക്കടുത്ത് ഷകാര ടവർഗങ്ങൾ ഇരുന്നാൽ നിയമങ്ങളെല്ലാം പഴയതുപോലെ തന്നെ ഇരിക്കുന്നതിന് പ്രത്യേകിച്ച് ഇന്നതിന്റെ അടുത്ത് ഇന്നതിരിക്കണമെന്നൊന്നുമില്ല. ഈ രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട ശബ്ദങ്ങൾ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും കുഴപ്പമില്ല. സകാര തവർഗങ്ങളുടെ അടുത്ത് ഷകാര ടവർഗങ്ങൾ വരാം, മുമ്പിലോ പിമ്പിലോ വരാം. സകാരത്തിന്റെ അടുത്ത് ടാ ഠാ ഡാ ഠാ ണ ഏത് ഗുണം വരാം. ആ ഇരിപ്പ് എങ്ങനെയായാലും ശരി, ആദേശം യഥാസംഖ്യം വരും, ക്രമമായിട്ടേ വരും. സകാരത്തിന് എന്തേ വരത്തുള്ളൂ? ഷകാരം. അതിനടുത്ത് പറഞ്ഞിരിക്കുന്നു ഷ്ടുഹു. തകാരത്തിന് എന്തേ വരത്തുള്ളൂ? ടകാരം. ഇതാ എഴുതിയിരിക്കുന്ന ക്രമത്തിൽ 1 1 1 1 2 3 4 ആ ക്രമത്തിലേ വരത്തുള്ളൂ ആദേശം. അപ്പൊ വൃത്തി എന്താ പറയുന്നത്? സ്തോഹോ ഷ്ടുനാ യോഗേഷ്ടുഹു സ്യാദ്. സ്തോഹോ ഷ്ടുനാ യോഗേഷ്ടുഹു സ്യാദ് സകാര തവർഗയോഹോ ഷകാര. മേളത്തുപോലെ മേലെന്താ എഴുതിയിരിക്കുന്നത്? ശകാര ചവർഗാഭ്യാം യോഗേ. ആ വൃത്തി ഇവിടെ ചുരുക്കി പറഞ്ഞു ഷ്ടുനാ യോഗേ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്? ഷകാര ടവർഗാഭ്യാം യോഗേ. മേലെന്താ പറഞ്ഞിരിക്കുന്നത്? ശകാര ചവർഗോസ്തഹ. ഇവിടെ എന്ത് ചെയ്യണം? ഷകാര ടവർഗോസ്തഹ. നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി. അർത്ഥം മനസ്സിലാക്കുമ്പോൾ മേലത്തെ വൃത്തി നോക്കിയിട്ട് അതനുസരിച്ച് ഇതിനെ വിസ്തരിച്ച് അർത്ഥം മനസ്സിലാക്കും. അപ്പോ വൃത്തിയുടെ അർത്ഥം എന്താവും? സകാര തവർഗങ്ങളുടെ അടുത്ത് ഷകാര ടവർഗങ്ങൾ വന്നാൽ ആ സകാര തവർഗങ്ങൾക്ക് യഥാക്രമം ഷകാര ടവർഗം വരും. ഇവിടെ അത് എഴുതിയിട്ടില്ല. യഥാസംഖ്യം അനുദേശിക സമാനമെന്ന് പറയുന്ന സൂത്രം, അതിന്റെ അർത്ഥം എഴുതിയിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെയും ആ സൂത്രം വരുന്നുണ്ട്. വിധിസൂത്രങ്ങളോട് ചേർന്ന് സർവത്ര പരിഭാഷാസൂത്രങ്ങൾ പ്രവർത്തിക്കും, എന്നാലേ അർത്ഥം കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മളിവിടെ ഉദാഹരണം എന്താണ്? ബാലസ് ടീക്കത്തെ ഷാ ഇരിക്കുന്നു പരത്തിൽ, ഷകാര ടവർഗത്തിൽപ്പെട്ട ടവർഗമാണ് ഇരിക്കുന്നത്, രണ്ടാമത്താണ്. പക്ഷെ ആദേശം നിയമമനുസരിച്ചേ വരാവൂ, യഥാസംഖ്യമേ വരാവൂ. അതുകൊണ്ട് പൂർവ്വത്തിലിരിക്കുന്ന സകാരത്തിന് എന്തേ വരത്തുള്ളൂ? ഷകാരം. ഷ്ടുനാഷ്ടു രാമഷ്ഠീകതേ, രാമഷ്ഠീകത. അപ്പൊ ഇതും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. പരത്തിൽ ടകാരം കണ്ട് പൂർവ്വത്തിൽ ഷകാരം കൊണ്ടു കഴിഞ്ഞാൽ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ, പിന്നൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, ഉറപ്പിച്ചോളൂ. ബാലഷ്ഠീകത്തെ, ആ ഈ ടകാരവും ഷകാരവും ചേർന്ന് വരുന്ന ഉദാഹരണങ്ങൾ കുറച്ച് വരും, അടുത്തതിന് വരുന്നത് കുറവാണ്. അടുത്ത് എഴുതിക്കൊള്ളുക എന്താണ്? ബാലഷ്ഠൗകത. മേളെന്തുകൊണ്ടോ ചേർക്കാം, ബാല എന്ന് വെച്ചാൽ ബാലൻ, രാമ എന്ന് വെച്ചാൽ രാമൻ, എന്തുകൊണ്ട് എഴുതാം? ബാലഷ്ഠൗകത എഴുതി ടാട്ടായ്ക്ക് ഉദാഹരണം. ഷ്ഠൗ ടാട്ട രണ്ടാമത്തെ, രണ്ടാമത്തെ അതല്ല, അതുമല്ല. കഥേ ഷ്ടൗകഥേ, ഷ്ടൗ എന്ന് പറയുന്ന നിങ്ങൾ ഇതിന് നോക്കണം എന്താണോ അവിടെ ഏത് ഠകാരമാണെന്ന്, ടാട്ട അത് തന്നെ വരണം. ടാട്ട രണ്ടാമത്തെ. അതിന് പണ്ട് നമ്മൾ പറയും ചുറ്റിക്കെട്ടിയിട്ടാന്ന് പറയും. അതല്ല, അത് ചുറ്റിക്കെട്ടാത്തത്, ഇതിനെ അരിവാൾട്ടാന്ന് പറയും പഴയ ഭാഷയിൽ. ഈ എഴുതിയിരിക്കുന്ന വട്ടത്തിലട്ടാന്ന് പറയും, ഇതുമല്ല, ഇതുമല്ല. ആ സാധനം ഇനി കമ്പ്യൂട്ടറിലില്ലേ? ഇത് വട്ടത്തിലട്ടായിപ്പോയി, ഇത് അരിവാൾട്ട. ഇതിനെ വളഞ്ഞട്ട എന്ന് പറയും, വളഞ്ഞട്ട. ആ ഇതാ സാധനം. അവസാനം അത് പ്രത്യക്ഷമായി. ബാലഷ്ഠൗകത്തെ ഠൗകൃഗതോ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇതും അപൂർവമാണ്, പദാന്തസന്ധിയിൽ ഇങ്ങനെ വരാറില്ല. ഠൗകൃഗതോ, ഗമിക്കുക, ഇതും പോവുക എന്നുള്ള അർത്ഥം. അപൂർവമായൊക്കെ ഉപയോഗിക്കുന്ന ധാതുകളാണ്. പക്ഷെ നമ്മൾ ഇത് പറയും ശാസ്ത്രപൂർത്തിക്ക് വേണ്ടി ചെയ്യുകയാണ്. അങ്ങനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ഒന്ന് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. ബാലഹ ഠൗകത്തെ, ബാലസ് ഠൗകത്തെ, ബാലര് ഠൗകത്തെ, സസജുഷോരു ഖരവസാനയോർ വിസർജനീയ. ബാലഹ ഠൗകത്തെ, ബാലസ് ഠൗകത്തെ. ഇനിയിവിടെ സ വന്നു കഴിഞ്ഞു, പരത്തിലിട്ടായിരിക്കുന്നു. ഷ്ടുനാഷ്ടു സകാരത്തിന്റെ പരത്തിൽ ഷകാരട്ടവർഗങ്ങളിലെ ഏതെങ്കിലും വർണ്ണം ഇരുന്നു കഴിഞ്ഞാൽ പൂർവ്വത്തിൽ ഷകാരം തന്നെ വരും. ബാലഷ്ടൗകത്തെ എന്ന് വരുന്നു. വന്നു. പിന്നെ ചിലർ വിചാരി എന്ന് വെച്ചാൽ ഈ എല്ലാ ഉദാഹരണങ്ങളെ സംബന്ധിച്ച് നോക്കിയിട്ട് ചിലർ വിചാരിക്കും ഈ സ്വാമി നമ്മളെ കൊണ്ട് മനഃപൂർവ്വം ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയും ചെയ്യിക്കുന്നത്. കാരണം ബാലഹ ഠൗകത എന്ന് പിരിക്കുന്നു അവിടെ. വിസർജനീസ് സഹപ്രകാര സകാരം വരിക, ഷ്ടുനാഷ്ടു വരിക, രണ്ട് സൂത്രം മതി. ഇത്രയൊക്കെ എന്തിനാ ചെയ്യിക്കുന്നത്? പിന്നെ അവിടെ സസ്വതിഷൊരു ഖരവസാനൊരു വിസർജനീയ, വിസർജനീസ് രണ്ട് സൂത്രമല്ല അവ. അലസന്മാരങ്ങനെ ചിന്തിക്കും ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ്. നമ്മൾ ഓർക്കണം പാണിനിയാണ് നമ്മൾ പഠിക്കുന്നത്. പാണിനി ഇതിനൊക്കെ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ നിയമവും പഠിച്ചിട്ട് പിന്നെ ഇതൊക്കെ പഠിക്കാൻ പ്രയാസമാണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഊഹിച്ചോണ്ട് ഇതിനൊക്കെ ചില നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നിയമങ്ങൾ അനുസരിക്കാതെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ഇത്രയും ഓർത്തു വെച്ചാൽ മതി, ബാലഹ ഠകുതി സകാരം വരും, പിന്നെ ഷകാരം വരും. പക്ഷേ നമുക്ക് പാണിനീയ സൂത്രങ്ങളിലൂടെ ഇതെല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയില്ലെങ്കിൽ മുമ്പോട്ട് ഇരുമ്പം വിഷമിച്ചു. നമ്മളെ പണ്ട് പഠിച്ചതുപോലെ ആയി. അതുകൊണ്ട് തൽക്കാലം ഇതിൻ്റെയൊക്കെ നിയമങ്ങൾ നമ്മൾക്ക് വ്യക്തമായി മനസ്സിലായില്ലെങ്കിലും നിയമങ്ങളുണ്ട് എന്നുള്ള ധാരണയും മുമ്പോട്ട് പോവുക. കാരണം പാണിനീയ പഠനത്തിന് രണ്ട് ഭാഗമുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഇത് പറയുന്ന ഒരു ലക്ഷ്യത്തെ കണ്ടുകൊണ്ട് അവിടെ സൂത്രങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ആ ലക്ഷ്യം എങ്ങനെ സിദ്ധമാകുന്നു എന്ന് മനസ്സിലാക്കുന്നു ഒന്ന്. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് സൂത്രങ്ങളുടെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കുക, സൂത്രങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, സൂത്രങ്ങൾ എന്തൊക്കെ നിയമമുണ്ട്. ഇത് നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ ലക്ഷ്യത്തെ കണ്ടുകൊണ്ടാണ് പഠിക്കുന്നത്. സൂത്രത്തെക്കുറിച്ചുള്ള പഠനത്തിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി ക്ഷീണിച്ചു. അപ്പോൾ ആ പഠനത്തിലേക്ക് കൂടുതൽ നീങ്ങാതെ നമ്മൾ എന്താണ് ആ ലക്ഷ്യത്തിൽ എങ്ങനെ സൂത്രങ്ങൾ പ്രവർത്തിക്കുന്നു അത് മാത്രം നോക്കിയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് പ്രത്യേകം മനസ്സിലാക്കും. നമ്മൾ സൂത്രത്തിലെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പോയാൽ അത് പ്രൗഢമായൊരു പഠനമായി മാറും. അതിന് ലഘുസിദ്ധാന്തഗതി പോരാതെ വരും. അതുകൊണ്ട് എല്ലാ നിയമങ്ങളും മനസ്സിലാക്കിയൊന്നും നോക്കുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. സൂത്രങ്ങൾ കൊണ്ട് എങ്ങനെ ലക്ഷ്യത്തിലെത്താം അത് മാത്രം നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ചില കാര്യങ്ങൾ സാവകാശം മനസ്സിലാക്കുക. അങ്ങനെ എല്ലാം മനസ്സിലാക്കുന്നുള്ളവർക്ക് സിദ്ധാന്തഗതി പഠിക്കുക. അടുത്ത് മഹാഭാഷ്യം പഠിക്കുക. ഒരുപാട് പുസ്തകങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ യാതൊരു പ്രയാസവും വിചാരിക്കേണ്ട കാര്യമുണ്ട്. ഒത്തിരി പുസ്തകങ്ങളുണ്ട്, എല്ലാം പഠിക്കുക. അപ്പോൾ ഈ എല്ലാ നിയമവും നോക്ക് മനസ്സിലാവും. തൽക്കാലം ഇങ്ങനെ പോവുക, ഇങ്ങനെയൊക്കെ കുറച്ച് നിയമങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. ഇപ്പം ബാലഷ്ടവത എന്ന് വന്നല്ലോ, ഒരുപാട് ഉദാഹരണങ്ങളുടെ ആവശ്യമില്ല, ഇത് അപൂർവമായതുകൊണ്ട്. അപ്പം ഇനി പഴയ ഖരിലേക്ക് വരിക. പ്രത്യാഹാരം ഖരി, നേരത്തെ ഖരി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. വർഗാക്ഷരങ്ങളുടെ പ്രഥമാതിരിയിലെ എല്ലാത്തിനും നമ്മൾ ഉദാഹരണം ചെയ്തു കഴിഞ്ഞു. ഇനി വരുന്നത് മൂന്ന് അക്ഷരങ്ങളാണ്, ശ, ഷ, സ. അതിൽ ആദ്യത്തെ എടുക്കുക, ശ എടുക്കുക. ശിശുശേതേ, ശിശുശേതേ ശരിയാണ് എഴുതിയിരിക്കുന്നത്. ശിശുഹു ശേതേ, ശിശുഹു ശേതേ. ബാക്കി നിങ്ങൾക്കറിയാം, പുതിയ സൂത്രമൊന്നുമില്ല. അതെഴുതി കഴിഞ്ഞു. ശിശുസ് ശേതേ ഖരുപരത്തിൽ വന്നു, ഖരവസാനോ വിസർജനീയമെന്നു. സസചുഷുരു വന്നു, ഖരവസാനോ വിസർജനീയമെന്നു. ശിശുര് ശേതേ, ശിശുഹു ശേതേ വിസർജനീയ ശിസ വന്നു. ശിശുസ് ശേതേ ശി ശി ശിശുസ് ശേതേ. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ശിശുസ് ശേതേ സ്തോസ്സുന അശു വന്നു, സകാരത്തിന് സകാരം വന്നു. കാരണം ഇവിടെ സകാരത്തിന് വരുന്നത് സകാരം വന്നു. ശിശുസ് ശേതേ രണ്ട് സകാരം വന്നു. ശിശുശേതേ വന്നല്ലോ, നമ്മളിതുവരെ പഠിച്ചതനുസരിച്ച് രൂപം നോക്കിക്കിട്ടി ശിശുശേതേ. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ ക്രമം തെറ്റിപ്പഠിക്കുന്നതുകൊണ്ട് സൂത്രങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്, എനിക്കും പിടിയില്ല. അടുത്തൊരു സൂത്രവിരം ബാശരി, എവിടെയാണത്? സൃജനീസ്യ പേജ് പേജ് നമ്പർ പറഞ്ഞ ഇരുപത്തൊമ്പതാ. ശരി, ആ സൃജനീസ്യസ കഴിഞ്ഞിടപ്പുണ്ട്. ബാശരി നമ്മൾ പഠിച്ചതനുസരിച്ച് ഇങ്ങനെ രൂപം വരും. എങ്ങനെ? ശിശു സജുഷൊരു കരവസന ഒരു വിസർജനീയ വിസർജനീയ. പക്ഷെ ഇവിടെ കരവസനയോ വിസർജനീയ പ്രകാരം വിസർഗം വന്നിട്ട് വിസർജനീയ സഹ പ്രകാര സ വരാൻ തുടങ്ങുമ്പോ അടുത്ത സൂത്രം വരുന്നു. എന്താണ് പറയുന്നത്? വാ ശരി, ശരി വിസർഗസ്യ വിസർഗോ വാ ശരി, ശരി വിസർഗസ്യ വിസർഗോ വാ എന്ന് പറയുന്ന സൂത്രം തന്നെ ഉണ്ടെന്ന് വെച്ചാൽ വികല്പം എന്ന് വെച്ചാൽ പക്ഷം, രണ്ടു പക്ഷം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വിസർഗ വിസർജനീയ സപ്രകാരം സ വരാൻ തുടങ്ങുമ്പോൾ അതിന്റെ അപവാദമാണ് ഈ സൂത്രം. അതിനെ ബാധിച്ചുകൊണ്ട് പറയുന്നു, വിസർജനീയ സ എന്താ പറയുന്നത്? ഖര് പരമിരിക്കുമ്പോൾ വിസർഗത്തിന് സകാരം വരും. ഖരിൽപ്പെട്ടതാണ് ശരം, നമുക്കറിയാം. ഖരിൽപ്പെടുന്നു ശരം എന്ന് പറയുന്നത്. ശരം എന്ന് ഈ സൂത്രം പറയുന്നു, ഖരുപരത്തിലിരിക്കുമ്പോൾ വിസർഗത്തിന് സകാരം വരും. എന്നാൽ ആ ഖരിൽപ്പെട്ട ശരിയാണ് ഇരിക്കണമെങ്കിൽ, മൂന്ന് അക്ഷരങ്ങളിൽ ഇരിക്കുകയാണെങ്കിൽ എന്ത് വരണം? വിസർഗത്തിന് വിസർഗം തന്നെ വരണമെന്ന് നേരത്തെ കുപ്പോ കപ്പോ ചാ പറഞ്ഞു. ഇതും എന്ത് ചെയ്യുന്നു? വിസർഗത്തിന് വിസർഗം തന്നെ വിധിക്കുന്നു. വിസർഗത്തിന് വിസർഗം തന്നെ വിധിച്ചു കഴിഞ്ഞാൽ എന്തോരും ഹരിഹി ശേത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് ഉണ്ടായി? സകാരത്തെ തടയാൻ പറ്റി. വിസർജനീയ സഹ എന്ന് പറയുന്നതിന്റെ അപവാദമായി ഈ സൂത്രം. വിസർജനീയ സഹ എന്ന് പറയുന്നത് കര് പരമിരിക്കുന്നിടത്ത് എല്ലായിടത്തും വരും, പക്ഷെ അതിന്റെ ഒരു ഭാഗമാണ് ശരി. ആ ശരി പരമിരിക്കുമ്പോൾ ഈ സൂത്രം പ്രത്യേകിച്ച് പറയുന്നു, ശരി പരമിരുന്നു കഴിഞ്ഞാൽ വിസർഗത്തിന് വിസർഗം തന്നെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് വിസർഗം വരുന്നു ഹരി ശേറ്റേ. ഇത് നോക്കുക, ഈ വാശരി എന്ന് പറയുന്ന ഒരു വിധിയാണ്. ആ വിധി എന്ന് പറയുന്നതോ ഔസർഗികമായ ഒരു സൂത്രത്തെ ബാധിച്ചുകൊണ്ടുവരുന്ന വിധിയാണ്. ഇത് അപവാദമാണ്. നേരത്തെ പറഞ്ഞല്ലോ, അപവാദത്തിനാണ് ബലം എപ്പോഴും. കാരണം എന്തുകൊണ്ട്? അതിന് സാമാന്യമായ അല്ലെങ്കിൽ ഔസർഗികമായ വിധിയെ ബാധിക്കാൻ ശേഷിയുണ്ട്. ബാധിച്ചതുകൊണ്ട് ഇതിന് ബലം വരുന്നു. അപ്പൊ ഇതാണ് മുഖ്യം. എന്താണ്? ഹരി ശേതേ. പക്ഷെ ഇത് ബാധിച്ചെങ്കിലും ഇവിടെ എന്ത് പറഞ്ഞു? വാ എന്ന് പറഞ്ഞു, ഒരു പക്ഷേ എന്നർത്ഥം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഈ സൂത്രം പ്രവർത്തിക്കാതിരിക്കുമ്പോൾ നേരത്തെ നമ്മൾ ചെയ്തത് എന്താണ്? പഴയ തന്നെ പ്രവർത്തിക്കും. വിസർജനീയ സഹ സ്തുന വരും. അപ്പൊ രണ്ട് രൂപം വന്നു. ശിശു ശിശുശേത്തെ. ആ ഇനി നമുക്കിതിൽ നമ്മൾ സാറിന് ഉപയോഗിക്കുന്നതാണ് നമശിവായ. അതെഴുതി ഇവിടെ ഈ സൂത്രമാണ് പ്രവർത്തിക്കുന്നത്. നമശിവായ നമശിവായ എന്നെഴുതി നമശിവായ. അതെ, എങ്ങനെ നമ്മൾ തിരിക്കും? നമഃ ശിവായ. ചില ആൾക്കാർ ശിവായ എന്നൊക്കെ പറഞ്ഞോളെ, അതിൻ്റെ ആവശ്യമില്ലാത്ത ചതുർത്ഥി രൂപമാണ് രാമായ കൃഷ്ണായ കേശവായ എന്നൊക്കെ പറയുമ്പോൾ അവിടെ വിസർഗമില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണിത്? നമസ് എന്ന് പറയുന്ന അവയവമാണ് സസജുഷോരൂല സക സല്ലാതെ സുപ്പില സല്ല, അവ്യയത്തിലെ സകാരമാണ്. പക്ഷെ അത് പദാന്തമാണ്, സുബന്ധമാണ്. അതുകൊണ്ട് എന്തുവരും? സസജുഷോരു പ്രകാരം ഇവിടെ ഋത്വം വരും. അപ്പൊ എന്തുവരും? നമ്മാര് ശിവായ അവ്യയമാണത്. നമ്മര് വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഖബരസാനയോ വിസർജനീയോഹ വിസർഗമം. ഇവിടെ വരുമ്പോഴാണ് അടുത്ത് വരേണ്ടത് വിസർജനീയസി സഹ. പക്ഷേ വാശരി അനുവദിക്കത്തില്ല. അത് പറയും വിസർജനീയസി സഹ എന്ന് പറയുന്നതിന് പ്രവർത്തിക്കുന്നതിന് വേറെ സ്ഥലമുണ്ടല്ലോ, ഗുരുസ്ത്രാത് അവിടെ പ്രവർത്തിച്ചിട്ട്. ഹരിശേദ് ഈ വാശരി എന്ന് പറയുന്നത് വിസർജനീയസി സഹ എന്ന് പറയുന്ന സൂത്രത്തിനോട് പറയും, താങ്കൾ വലിയ ആളാണ് എന്ന് വെച്ചാൽ പ്രവർത്തിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്, താങ്കൾക്ക് ഗുരുസ്ത്രാത് അവിടെ പ്രവർത്തിക്കുക, അവിടെ സകാരം വന്നു കഴിഞ്ഞാൽ ഞാനൊരു പാവമാണ്, എന്റെ കയ്യിലാകെ മൂന്ന് പേരേ ഉള്ളൂ. അപ്പൊ ദേവി ഇത് മാറിത്തരുക, ഇവിടെ ഞാൻ പ്രവർത്തിച്ചോട്ടെ എന്ന് പറയുമ്പോൾ അത് അപവാദം അല്ലെങ്കിൽ ബാധയായി. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? വിസർജനീയസം മാറി നീങ്ങും. അത് ഉടനെ വാശരി എന്ന് പറയുന്ന വിധി അവിടെ വന്നിട്ട് എന്തു പറയും? വിസർഗത്തിന് വിസർഗം തന്നെ വിധിച്ചു. പക്ഷെ അങ്ങനെ പറയുമ്പോൾ വാശരി ഒരു കണ്ടീഷൻ വയ്ക്കും. എന്താണോ, ഞാൻ എപ്പോഴാണോ പ്രവർത്തിക്കാതിരിക്കുന്നത് അപ്പോൾ ബഹുമാന്യനായ താങ്കൾക്കും പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? ഈ വാശരി അവിടെ പ്രവർത്തിച്ചിട്ട് അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ വിസർജനീയ സഹോന്ന് വീണ്ടും പ്രവർത്തിക്കും. അപ്പോൾ എന്തായി? നമസ് ശിവായ. അത് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്തോച്ചു ശിവറി, ആ എനിക്കും ഇവിടെ ഒരു ചാൻസ് തരണം, ശരി ആയിക്കോട്ടെ, നമ ശിവായ. രണ്ടു രൂപ അപ്പോൾ ചോദിക്കും, ഇതിൽ ഏതാ ശരി? നമഃ ശിവായാണോ നമഃ നമശിവായാണോ എന്ന് വെച്ചാൽ രണ്ട് ശരിയാണ്. അല്ല, അങ്ങനെ പറയാതെ ഒന്ന് തറപ്പിച്ച് പറഞ്ഞാൽ കൂടിയ ശരി ഏതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടിയ ശരി നമഃ ശിവായ വിസർഗത്തോടു കൂടിയാണ്. രണ്ട് ശരിയാണ്. അതെങ്ങനെയാണ്? വാ ശരി എന്ന് പറയുന്ന അപവാസൂത്രമാണ്, അതിന് ഒരു സ്ഥാനം വേണമല്ലോ. അപ്പൊ അത് പ്രവർത്തിക്കുന്നു, അത് വിധിക്കുന്നു, അതിന്റെ വിധി വ്യർത്ഥമാകാൻ പാടില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ആകെ മൂന്ന് സ്ഥാനം വെച്ചുകൊണ്ടാണ് അത് പ്രവർത്തിച്ചത്. അപ്പോൾ പ്രാധാന്യം ഏതിന് കിട്ടും? എപ്പോഴും സാമാന്യ വിധി അല്ലെങ്കിൽ ഔത്സർഗിക വിധിയേക്കാൾ പ്രാധാന്യം അപവാദ വിധിക്കാണ്. അതുകൊണ്ട് വാശരി എന്ന് പറഞ്ഞ വികല്പമാണ്, എങ്കിൽ കൂടിയും അതൊരു വിധി എന്നുള്ള നിലയ്ക്ക് അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, പാണിനി എപ്പോഴും ദുർബലനാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അപ്പം നവശിവായ പ്രവർത്തിച്ച് മാറി നിൽക്കുമ്പോൾ ആ ഒരു ഒഴിവിൽ കയറി പ്രവർത്തിച്ച ആളാണ് ആര്? വിസർജനീസ്യ സഹ. അതുകൊണ്ട് കൂടുതൽ ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ പ്രാധാന്യം വരുന്നതിനായിരിക്കും നമഃ ശിവായ. അല്ല, മറ്റത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? ഇവിടെ വലിഞ്ഞു കയറിയൊന്നും ചെയ്തില്ല, അത് പ്രവർത്തിച്ച് മാറി നിന്നപ്പോഴാണ് വിസർജനീസ പ്രവർത്തിച്ചത്. അതുകൊണ്ട് അത് ഉപയോഗിക്കാം. മുഖ്യ ആൾ ആരാണ്? വാശരി തന്നെ. കാരണം അതൊരു വിധി ആയതുകൊണ്ട്, അല്ലെങ്കിൽ ആ വിധി വ്യർത്ഥമായി പോകും, അതിനൊരിടം കണ്ടില്ല എന്നുണ്ടെങ്കിൽ. എന്ന് വെച്ചാൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാണിനി ശബ്ദങ്ങളെല്ലാം കാണുന്നു, നമഃ ശിവായ എന്നുള്ളത്, നമഃ ശിവായ എന്നുള്ളതെല്ലാം കാണും. അപ്പൊ പാണിനി എന്ത് ചെയ്യുന്നു? അതിൽ ഒരു രൂപത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, ഏതാണ്? നമഃ ശിവായ. ഇതാണ് മുഖ്യമായത്. പിന്നെ മറ്റേ രീതിയിലും പ്രവർത്തിക്കാം, അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? രണ്ട് സൂത്രങ്ങളെ ഉണ്ടാക്കി, അതിൽ ഒന്നിനെ അപവാദമാക്കി. അത് അപവാദ വിധിയാണ്. ഉസൃതത്തേക്കാൾ ബലം അപവാദത്തിനാണ്. അതുകൊണ്ട് പാണിനി ഇതിലൂടെ നമ്മളെ ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് പ്രധാനം നമഃ ശിവായ, മറ്റതും പ്രയോഗിക്കാം. നമ്മളിത് എപ്പോഴും ഉപയോഗിക്കുന്നതായതുകൊണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായും അറിഞ്ഞിരിക്കണം. അവിടെ നമസ്വസ്തി സ്വഹ സ്വഥ അലം വഷഡ് യോഗാച്ച എന്ന് പറയുന്ന സൂത്രപ്രകാരം നമശബ്ദത്തിന്റെ യോഗത്തിൽ ശിവശബ്ദത്തിന്റെ ചതുർത്ഥി വന്നതാണ്. ഇത് നമുക്കറിയാം. അങ്ങനെ നമ ശിവായ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമ എന്ന് വെച്ചാൽ നമസ്കാരം, ശിവന് നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബാക്കിയൊന്നും അവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും അഹം ശിവം നമസ്കരോമി, ഞാൻ ശിവനെ നമസ്കരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ അത് പാണിനി ഉണ്ടാക്കിയല്ല, ഇങ്ങനെ ഒരു ഭാഷാപ്രയോഗം നിലവിലുണ്ട്. മുഴുവൻ പറയേണ്ട കാര്യമില്ല. എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്തയ്ക്കെന്ന് പറയുന്നു, പറഞ്ഞാൽ ഞാൻ ചന്തയ്ക്ക് പോകുന്നു, ഇങ്ങനെ പറയണമെന്നില്ലല്ലോ. കേൾക്കുന്ന ആണ് കാര്യം മനസ്സിലാവും. ചന്തയ്ക്കെന്ന് പറഞ്ഞാൽ അതുപോലെയാണിത്. നമ്മൾ ശിവായെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവന് മനസ്സിലാകും ഇയാൾ പറയുന്നത് അയാൾ ശിവനെ നമസ്കരിക്കുന്നു എന്നാണ്. അതിന് ഇതിനെന്ത് പറയും? ഒരു പ്രയോഗം അല്ലെങ്കിൽ ഒരു ശൈലി. ഇങ്ങനെ പ്രയോഗിച്ചിരുന്നു. അതുകൊണ്ട് പാണിനി എന്ത് ചെയ്തു? അതിന് നിയമം ഉണ്ടാക്കി വെച്ചു. അല്ല, ഇതൊന്നും പാണിനി സൃഷ്ടിച്ചെടുത്തല്ല. സൃഷ്ടപ്രയോഗാൻ അനുസൃത്യ ലോകേ വിജ്ഞേയമേത. ഇതെല്ലാം സൃഷ്ടന്മാരുടെ പ്രയോഗം അനുസരിച്ച്, ലോകത്തിൽ പ്രയോഗിക്കുന്നതനുസരിച്ചാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോളും. അല്ല, പാണിനി പുതുതായി ഒരു പ്രയോഗവും സൃഷ്ടിച്ചിട്ടില്ല, പുതുതായി ഒരു ശബ്ദവും സൃഷ്ടിച്ചിട്ടില്ല. മറിച്ച് എന്താണ്? ശബ്ദങ്ങളുടെ വ്യുത്പത്തിയെക്കുറിച്ച് പറയുന്നു, അത്രയോ. നമ ശിവായ എന്ന് തോന്നുന്നു. ഈ കാര്യത്തിൽ ആർക്കും സംശയമുണ്ടല്ലോ. ഇനി രണ്ടെണ്ണം ശേഷിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഷാസ ഷ. ഇപ്പൊ നമ്മൾ ഏതാ പറഞ്ഞത്? ശിവായ. അടുത്ത് ഷ എടുക്കുക. രാമഷ്ഠ. പുസ്തകത്തിൽ തന്നെ ഉള്ള ഉദാഹരണം പറയുകയാണ്. രാമഷ്ഠ രാമഷ്ഠ. രാമഷ്ഠ രാമഷ്ഠ പ്രഥമഃ ദ്വിതീയഃ തൃതീയഃ ചതുർത്ഥഃ പഞ്ചമഃ ഷഷ്ഠഃ എന്നാണ്. ഷഷ്ഠ എന്നിങ്ങനെയാണ് എഴുതുന്നത്. പുസ്തകത്തിലുണ്ട്, പുസ്തകം നോക്കുക. ഇവിടെ സ്തോസ്റ്റുനസ്തു കഴിഞ്ഞിട്ട് തോഹോഷിഹി, അത് കഴിഞ്ഞിട്ട് സൺഷ്ഠ, അതിനൊന്നും വരുന്നുണ്ട്. അതിനിപ്പോ ശരിയായി. രാമ ഷഷ്ഠ രാമസ് ഷഷ്ഠ. ഇവിടെ എന്തുവരും? രാമസ് ഷഷ്ഠ രാമര് ഷഷ്ഠ. പിന്നെ എന്തുവരും? രാമ ഷഷ്ഠ വിസർജനീയസ്യ സ വരും. വരുമ്പോ എന്ത് വരുന്നു? വാശരി പറയുന്നു, പാടില്ല, ഞാൻ പ്രവർത്തിക്കും. ഇപ്പൊ എന്ത് ചെയ്തു? വിസർഗത്തിന് വിസർഗം തന്നെ വന്നു. രാമ ഷഷ്ഠ വരാത്ത പക്ഷത്തിൽ എന്ത് വരുന്നു? വിസർജനീയസ്യ സ വന്നു. രാമ സ ഷഷ്ഠ സാവുന്നല്ലോ. ഏത് വരു? ഷ്ഠുന ഷ്ഠുഹു. സകാരവും ഷകാരവും ഇട്ട് യോഗം വന്നു, അടുത്തു വന്നു. ഷകാരം വന്നു രാമഷ്ഠ. ഇവിടെ ഈ സമാസമൊന്നും വന്നിട്ടില്ല. രാമ രാമൻ ആറാമത്തവൻ എന്ന് പറയുകയാണ്. രാമഷ്ഠ മുമ്പ് നമ്മൾ പറഞ്ഞപോലെ തന്നെ ഇവിടെ കൂടുതലായിട്ട് എന്ത് വന്നു? ഷ്ടുനാഷ്ടു വന്നെന്നുള്ളതേ ഉള്ളൂ. പിന്നെ വികല്പം ആയി വാശരി വന്നതുകൊണ്ട് രാമശ്രേഷ്ഠ. ഇതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ മറ്റ് പ്രസവങ്ങളിലുണ്ട്. അതിന് നോക്കി കൂടുതൽ ഉദാഹരണങ്ങൾ സ്വയം ചെയ്ത് പഠിച്ചാലുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ ഈ പറഞ്ഞ പഠിച്ച സൂത്രങ്ങൾക്കകത്ത് എന്നുള്ളതേ നിങ്ങൾ ചെയ്യാവൂ. പിന്നെ അവിടെ ഇവിടെയൊക്കെ പോയി ചെയ്യാൻ പോകരുത്. പഠിപ്പിച്ചതിനകത്ത് നിന്നുകൊണ്ട് ചെയ്യണം. അടുത്തെന്താണ്? ഇനി വരുന്ന സർപ്പസരതി, അടുത്തതാണ് സർപ്പസരതി. സർപ്പസരതി സൃഗതോ, പാമ്പഴയുന്നു എന്നാണ്. സർപ്പസരതി സരതി സരതി സാരതി, ഇത് തന്നെ രതി. സർപ്പസരതി സർപ്പസരതി എങ്ങനെ പിരിക്കും? സർപ്പസരതി, ബാക്കിയൊക്കെ നമുക്കറിയാം. സർപ്പസരതി സർപ്പസരതി അവിടെ മുതല തുടങ്ങുന്നത്. സർപ്പസരതി സർപ്പസരതി, അടുത്തത് സർപ്പരിസരതി സസജുഷോരു ഖരവസാനയോർ വിസർജനീയ സർപ്പഹ സരതി. ഇവിടെ അടുത്ത് വിസർജനീയസ്യ സ വരാം തുടങ്ങുമ്പോൾ വാശരി വന്നിട്ട് തടയും പാടില്ല. ആദ്യം എനിക്ക് എന്റെ അവസരമാണ്. അത് വിസർഗത്തിന് വിസർഗത്തെ തന്നെ അങ്ങ് വിധിക്കും. അപ്പൊ സർപ്പഹ സരതി ഒരു രൂപം. അത് മാറി നിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വിസർജനീയസ്യ സ വന്നിട്ട് സർപ്പസ് സരതി. ഇവിടെ സ്തോസ്തുനാശു വരുമോ? വരുമോ? വരുമോ? വരത്തില്ലേ? സ്തോസ്തുനാശു വരില്ല. കാരണം പരത്തില് എന്ത് വേണം? സകാരത്തവർഗങ്ങളുടെ പരത്തിൽ ശകാരത്തവർഗം വേണം, അല്ലെങ്കിൽ ഷ്ടുനാഷുവിനുവേണ്ടി ഷകാരട്ടവർഗം വേണം. ഇതൊന്നുമില്ല, പരത്തിൽ സകാരം തന്നെ. പിന്നെ അതൊന്നും വരത്തില്ല. സർപ്പസരതി ഇവിടെ രണ്ട് രൂപം, സർപ്പസരതി സർപ്പഹസരതി. ഇത് ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. നമ്മൾ ഇന്ന് പഠിച്ചെടുത്തും വന്നായിരുന്നു. ഒരുപാട് ഉപയോഗത്തിൽ വരുന്നതാണിത്. അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇവിടെ വിസർഗത്തിന് വിസർഗം വിധിച്ചത് സകാരത്തെ തടയാൻ വേണ്ടിയാണ്. പക്ഷെ ആ വിധി വികല്പമായി എന്ന് വെച്ചാൽ വരികയോ വരാതിരിക്കുകയോ ചെയ്യാമെന്നാണ്. അപ്പോൾ വരുന്ന പക്ഷത്തിൽ വിസർഗവും വരാത്ത പക്ഷത്തിൽ പിന്നെ മറ്റു സൂത്രത്തിൽ പ്രവർത്തിക്കാം. അപ്പോൾ വിസർജനീയസ പ്രവർത്തിക്കുന്നു. പിന്നെ പരത്തിൽ എന്താണ്, അതനുസരിച്ച് സ്തോസ്തുനാശു പ്രവർത്തിക്കും, അല്ലെങ്കിൽ ഷ്ടുനാശു. ഈ രണ്ടും പ്രവർത്തിക്കാൻ അവസരം വരുന്നത് എന്തുകൊണ്ട്? കാരണം നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഖരുപരത്തിലിരിക്കുന്ന ഉദാഹരണങ്ങളാണ്. ഈ ഖരുപരത്തിലിരിക്കുന്നതിൽ പെടുന്നതാണ് ചാഠ കരിപ്പെടുന്നതാണ്. സ്തോസ്തുനാശു പറയുന്നത് എന്താണത്? ചായയുടെ യോഗം അവിടെ കാണിക്കുന്നു. എന്ന് വെച്ചാൽ കരില്ല ചായയുണ്ട്, ചായയും ഉണ്ട്. ഷ്ടുനാഷ്ടുവിലാണെങ്കിലോ ടായും ഠായും ഉണ്ട്, അതും കരിപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇവിടെ വിസർഗത്തിന് സകാരം വരുന്ന സ്ഥലങ്ങളിൽ ഖരിൽപ്പെട്ട ഈ ചായും ചായും ടായും ഠായും പരത്തിൽ വരി, അത് വരാം. അത് വരുന്നിടത്ത് അത് പ്രവർത്തിക്കുന്നു. വരുന്ന സ്ഥലത്തെല്ലാം സ്തോസ്തുനാശുവും ഷ്ടുനാഷ്ടുവും രണ്ട് സൂത്രവും പ്രവർത്തിക്കും. അതിൽ ഖരിൽ തന്നെ പെട്ടതാണ് ശരി, ശാഷ, സ. ഇത് മൂന്നും പരത്തിൽ വരുമ്പോൾ വാശരിയും പ്രവർത്തിക്കും, രണ്ട് രൂപം വരും. അപ്പോൾ ഈ ഖര് പരത്തിൽ വെച്ചും കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ സന്ധികൾ മുഴുവൻ ചെയ്തത്. അപ്പോൾ ഈ സന്ധി ചെയ്തെടുത്ത് നമ്മൾ രണ്ട് കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ സന്ധി ചെയ്യുന്നത് ഒന്ന് ഖര് പരത്തിൽ ഇരിക്കുമ്പോഴുള്ള സന്ധികളാണ് ചെയ്തത്. ഉറവത്തിലോ വിസർഗം, ആ വിസർഗമാണെങ്കിലോ ഒന്നുകിൽ അത് സകാരത്തിൽ നിന്ന് വരും അല്ലെങ്കിൽ രേഫത്തിൽ നിന്ന് വരും. സകാരത്തിൽ നിന്ന് എങ്ങനെ വരുന്നു? സസജുഷോ ഒരു പ്രകാര രുത്വം വന്നിട്ട് വിസർഗം വരും. അല്ലെങ്കിലോ അവ്യയങ്ങളിലെ രേഫത്തിൽ നിന്ന് പുനര്, പ്രാതര്, അന്തര്, സ്വര്, ഇങ്ങനെ രേഫാന്തമായ അവ്യയങ്ങളുണ്ട്, അതിൽ നിന്ന് ആ രേഫത്തിൽ നിന്ന് വരും. അതെങ്ങനെ വന്നു കഴിഞ്ഞാലും ശരി, വിസർഗത്തിന് പരത്തിൽ ഖരിൽപ്പെട്ട വർണ്ണങ്ങൾ വരുമ്പോൾ അവിടെയാണ് നമ്മൾ ഈ പഠിച്ച എല്ലാ ഉദാഹരണങ്ങളും പ്രവർത്തിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, അങ്ങനെ പ്രവർത്തിക്കുന്നിടത്ത് തന്നെ അവിടെ പ്രധാനമായി വരുന്ന സൂത്രം വിസർജനീയസ്യ സകാരം വരുന്നതാണ്. പക്ഷെ ആ സകാരം വരുന്നതിന് ഉദാഹരണം കിട്ടുന്ന ഇവിടെ താഥായിരിക്കുന്നിടത്ത്, പിന്നെ എവിടെ കിട്ടും? സായിരിക്കുന്നിടത്ത്. ബാക്കിയുള്ളിടത്തൊക്കെ എന്തുവരും? കാ ഖാ പാ ഭാ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ജിഹ്വാമൂലിയും ഉപത്മാനിയും വരും, അതുപോലെ തന്നെ വിസർഗവും വരും. നമ്മൾ പഠിച്ചു. അപ്പൊ കാ ഖാ പാ ഭാ പോയി. പിന്നെ വരുന്നു ചാച്ഛ. ചാച്ഛ ഇരിക്കുന്നിടത്ത് വിസർഗത്തിന് സകാരം വരും. വന്നു കഴിഞ്ഞാൽ അവിടെ ശുത്വം വരും, ശാ വരും. അവിടെ വിസർഗം സകാരമായി ശകാരമായി മാറും. പിന്നെ വരുന്ന എന്താണ്? ടാഠ. ടാഠ വരുന്നിടത്ത് എന്തോരും? അവിടെ വിസർഗത്തിന് സകാരം അത് ഷായായി മാറും, ഷ്ടു നാഷ്ടു. പിന്നെ ശേഷിക്കുന്ന ഏതാണ്? രണ്ടക്ഷരങ്ങൾ ശാഷ. ശാഷ ആണ് പരത്തിലിരിക്കുന്നതെങ്കിൽ ശാ പരത്തിലിരിക്കുന്നിടത്ത് നമശിവായ പോലെ സകാരം വരും. ഷാ പരത്തിലിരിക്കുന്നിടത്ത് രാമഷ്ട പോലെ ഷാ വരും. ഇതെത്രയാണ്? പിന്നെ ഇതിൽ വേറൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ആദ്യത്തെ കാഖ, ഇതിൽ ഈ കാ പരത്തിലിരിക്കുമ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതനുസരിച്ച് കാ ഖരിൽപ്പെട്ടാണ് പരത്തിലിരിക്കുമ്പോൾ പൂർവത്തിൽ ഒന്നുകിൽ വിസർഗം അല്ലെങ്കിൽ ജിഹ്വാമൂലി ഒന്നാണ്, വേറൊന്നും വരത്തില്ല. സാ വരുന്ന ഇവിടെ ഗുരുസ്ഥരത്തി താ ഇരിക്കുന്നിടത്ത് ധാ ഇരിക്കുന്നിടത്ത് നിന്ന് ഒരു ഉദാഹരണം കൂടെ നമ്മൾ എഴുതിയല്ലോ, ബാല ബാലസ്ഫുടതി. അപൂർവമായിട്ടാണെങ്കിലും അങ്ങനെ വരും. അതെ, അത് പറയാൻ തുടങ്ങുകയാണ്. ഇപ്പൊ സാധാരണഗതിയിൽ എങ്ങനെയാണ് വരുന്നത്? ഈ രണ്ട്, അതായത് വിസർഗവും ജിഹ്വാമൂലിയോ വരുന്നു. പക്ഷേ നമ്മുടെ പ്രയോഗത്തിൽ സന്ധി നമ്മൾ പഠിക്കുന്നിടത്ത് ഇതല്ലാതെ ഒരുപാട് ഉദാഹരണങ്ങൾ വരും. എന്നുവെച്ചാൽ കകാരം പരമിരിക്കുമ്പോൾ ചിലയിടത്ത് സകാരം തന്നെ വരും, ചിലയിടത്ത് ഷകാരം വരും. അതിന് ധാരാളം ഉദാഹരണങ്ങൾ കിട്ടും. പക്ഷെ അതിന് അങ്ങനെ പറയുന്നതിനൊരു സാമാന്യ സൂത്രമില്ല. അതുകൊണ്ട് പണിനി എന്ത് ചെയ്തു? അതിന് വേണ്ടിയിട്ട് കുറേ സൂത്രങ്ങളും വാർത്തകങ്ങളും എല്ലാം ഉണ്ടാക്കി. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചത് സാമാന്യ നിയമമാണ്. സാമാന്യ നിയമം അനുസരിച്ചാണെങ്കിൽ കകാരത്തിൻ്റെ പൂർവ്വത്തിൽ ഒന്നുകിൽ ജിഹ്വാമൂനിയോ അല്ലെങ്കിൽ വിസർഗം. പക്ഷേ അപൂർവങ്ങളായ ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. നമസ്കാരം, പുരസ്കാരം, അവിടെയെല്ലാം എന്ത് വരുന്നു? കകാരത്തിൻ്റെ പുറത്തിൽ സ വരുന്നു. ഭാസ്കര, കകാരത്തിൻ്റെ പുറത്ത് സകാരമെന്ന്. കാരസ്കര, കാഞ്ഞിരം, കകാരത്തിൻ്റെ പുറത്ത് സകാരമാണ്. ഇങ്ങനെ എത്രയെങ്കിലും ഉദാഹരണം കിട്ടും. അപ്പോൾ അങ്ങനെ വരുന്നിടത്ത് അതിനെല്ലാം പാണിനി കഴിയുന്നത്ര പ്രത്യേക പ്രത്യേക സൂത്രങ്ങൾ അത് കൃ കമി കംസ എന്നെല്ലാം പറയുന്ന സൂത്രങ്ങൾ, നമ പുരസ്വറു ഗത്യോഹു പാസ കൽപ്പക കാമ്യേഷത് വാച്ച്, ഇങ്ങനെ കുറേ പ്രത്യേക പ്രത്യേക സൂത്രം കൊണ്ട് അത് പലതും ഇവിടെ വരുന്നുമല്ലോ. ആ സൂത്രങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓരോ സ്ഥലത്തും വരുന്നതിന് സമാധാനം കിട്ടും. എന്തുകൊണ്ട് കായുടെ പുരത്തിൽ സകാരം വന്നു കിട്ടും? ഇത്രയും സൂത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് വീണ്ടും ശബ്ദങ്ങൾ കിടക്കുന്നു, പാണിഞ്ഞ് മടുത്തു, വീണ്ടും വീണ്ടും പല ശബ്ദങ്ങളും പ്രകടമാകുന്നു. ഉദാഹരണം ഭാസ്കര കാരസ്കര പോലുള്ള ശബ്ദങ്ങൾ. അതുകൊണ്ട് പാണിനി ഒരു കാര്യം ചെയ്തു, കസ്കാധിഷ്ഠിച്ച എന്ന് പറഞ്ഞൊരു സൂത്രവും ഉണ്ടാക്കി. എന്ന് പറഞ്ഞു, ഇനി എവിടെയെങ്കിലും ഇങ്ങനെ കകാരത്തിന്റെ പൂർവ്വത്തിൽ സകാരം കാണുന്നുണ്ടെങ്കിൽ കസ്കാദി എന്ന് പറയുന്ന ഒരു ഗണമുണ്ട്, അതിൽ പെട്ടതാണ്, ഒരു ഗ്രൂപ്പ് അതിൽപ്പെട്ടതായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നും പറഞ്ഞു. തടി തപ്പിയ ചെയ്തു, കാരണം അത്രയും പ്രയോഗത്തിൽ ഒരുപാട് ശബ്ദങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ നമസ്കാരം പോലെയുള്ളടത്ത് കകാരത്തിന് പോൾ സകാരം കണ്ടു കഴിഞ്ഞാൽ അതിനും വേറെ സൂത്രങ്ങൾ കൊണ്ട് നമ്മൾ തത്കാലം ധരിക്കുക. നമ്മൾ ഇപ്പോൾ പദച്ഛേദം ചെയ്യുന്നിടത്ത് നമ്മൾ അതല്ല നോക്കേണ്ടത്, ഇത്രയും നോക്കേണ്ടുള്ളൂ. കകാരത്തിൻ്റെ പൂർവ്വത്തിൽ വിസർഗം കണ്ടാൽ എന്ത് വരുന്നു, ഇത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ബാക്കിയുള്ളിടത്ത് പിന്നെ അതൊന്നും ഇപ്പോൾ ഭാസ്കര എന്ന് പറഞ്ഞാൽ നമ്മൾ ബാഹ കര അങ്ങനെ പിരിക്കാൻ പോകുന്നില്ല. അതൊക്കെ പദമധ്യസന്ധികൾ സമാസസന്ധികളൊക്കെയാണ്, അത് നമുക്ക് പ്രശ്നമുണ്ടാക്കുന്ന കാര്യങ്ങളല്ല. നമുക്കെപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നത് പദ അന്തത്തിൽ വരുമ്പോഴാണ്. മറ്റത് പദവിത്പത്തിയിലാണ് നമുക്കതൊക്കെ ആവശ്യമായി വരുന്നത്. നമ്മളവിടെ എത്തിയിട്ടില്ല. നമ്മളൊരു ശ്ലോകത്തിലെയോ വാക്യത്തിലെയോ പദങ്ങൾ പിരിക്കുമ്പോൾ അതൊന്ന് ചിന്തിക്കണ്ട. അവിടെ നമ്മൾ പദങ്ങളെ വേർതിരിച്ചെടുക്കുകയാണ്. ഭാസ്കര ശബ്ദം കണ്ടു കഴിഞ്ഞാൽ ബാഹ കര അങ്ങനെ ആരും പിരിക്കില്ല. ബാഹ കരോ ദീതി ഭാസ്കര അങ്ങനെയും പറയാറില്ല. നമ്മളവിടെ മനസ്സിലാക്കുന്ന എന്താണ് ഭാസ്കര, അവിടെ അവസാനം നോക്കിയാൽ മതി, അതിനുശേഷം എന്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അതൊന്നും വിഷയമല്ല. അത് വ്യാകരണത്തിൽ മുന്നോട്ട് പോകുന്നവർക്കാണ് അതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. ഇത്ര ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക. പൂർവത്തിൽ സകാരം രേഖം അല്ലെങ്കിൽ വിസർഗം വന്ന് പരത്തിൽ ഹരിയിരിക്കുമ്പോഴതാണ്. പിന്നെ വരുന്നത് നമ്മൾ അങ്ങനെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ നമ്മളിത് പഠിക്കുന്നത്. പിന്നെ വരുന്നത് ഈ അല്ലെന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ എന്ന് പറയുമ്പോൾ എല്ലാ അക്ഷരങ്ങളും വരും. പ്രത്യാഹാരം അല്ലല് എല്ലാ അക്ഷരം സ്വരവും വ്യഞ്ജനവും വരും. ഈ ഖരിനെ മാറ്റി വെച്ചാൽ ശേഷിക്കുന്ന എന്താണ്, അശ്. രണ്ടായി നമുക്ക് പിരിച്ചു കഴിഞ്ഞാൽ ഒന്ന് അശെന്നും വരും, ഒന്ന് ഖരെന്നും വരും. അശെന്ന് പറയുമ്പോൾ അയ്യോ ഒന്ന് തുടങ്ങി ഘടദഷ് ജപഡദശ് വരെ, അത് കഴിഞ്ഞിട്ടാണ് ഖപ്പ ചട്ട ചട്ട തൗക്കപ്പൈശ്വര. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഈ അശ് വരവരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ്. അശ് വരവരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അതൊന്നും ഖര് വരവരിക്കുമ്പോൾ സംഭവിക്കില്ല. തിരിച്ചും ഖര് വരവരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അതൊന്നും അശ് വരവരിക്കുമ്പോൾ സംഭവിക്കില്ല. ഇനി അതുകൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സകാര രേഖകളിൽ തുടങ്ങി വരുന്ന എല്ലാ സന്ധികളും നമ്മൾ മനസ്സിലാകും. അതിനുവേണ്ടി രണ്ട് മൂന്ന് സൂത്രങ്ങളുടെ ആവശ്യമാണ്. ഉദാഹരണങ്ങൾ കൂടുതൽ നമ്മൾ ചെയ്ത് പഠിക്കേണ്ടി വരും. അപ്പോൾ അത് പൂർണ്ണമാകും. കൂടുതലും സന്ധി വരുന്നത് ഈ ഭാഗങ്ങളിലാണ്. അത് നമുക്ക് പദം പിരിക്കുന്നതിന് വളരെ എളുപ്പമായി തീരും.